വായിച്ച കുറിവാക്യം ഇതാണ്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയാൽ വിശ്വസിക്കാൻ നമ്മൾ ആരെയും പ്രേരിപ്പിക്കണ്ട. മഹത്വം വെളിപ്പെട്ടാൽ വിശ്വസിക്കുന്നവരുടെ ഒരു സംഘം ഈ പട്ടണത്തിൽ എഴുന്നേൽക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു തന്റെ സമാധാനം ശിഷ്യന്മാർക്ക് കൊടുത്തു. ക്രൂശീകരണത്തോടടുത്ത നിമിഷങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് വിട്ടുകൊടുത്തു. കാരണം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അവർ അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തു, പകുത്തെടുത്തു. കൊടുത്തതുകൊണ്ടാണല്ലോ എടുത്തത്. അപ്പൊ യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയുണ്ട്, നമ്മുടെ കർത്താവിനെ അങ്ങ് വെറും പാപ്പരായിട്ട് അവതരിപ്പിക്കാൻ പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം യേശു ഉപയോഗിച്ച വസ്ത്രം പടയാളികൾക്ക് ചീട്ടിട്ടെടുക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും ഉപയോഗിച്ച വസ്ത്രം ആരെങ്കിലും ചീട്ടിട്ടെടുക്കുവോ, പോട്ടെ, വെറുതെ കൊടുത്താൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മേടിക്കും, നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ യേശുവിന്റെ വസ്ത്രം ചീട്ടിട്ടെടുക്കത്തക്ക നിലയിൽ സാധനം ക്വാളിറ്റി ഉള്ളതായിരുന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഹല്ലേലൂയ. അപ്പൊ യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. പിതാവേ, എന്റെ പ്രാണനെ ഞാൻ തൃക്കൈയിൽ തരുന്നു. അപ്പൊ യേശു തന്റെ പ്രാണൻ ദൈവത്തിന് കൊടുത്തു. ഇത് മൂന്നും ഒന്ന് ചേർത്തു വായിച്ചേ. യേശു തന്റെ സമാധാനം ശിഷ്യന്മാർക്ക് കൊടുത്തു. യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. യേശു തന്റെ പ്രാണൻ ദൈവത്തിന് കൊടുത്തു. ഈ കർത്താവ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. വചനമറിയാവുന്നവരുടെ അകത്ത് ആ വാക്യം ഇപ്പോൾ തന്നെ കത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? സമാധാനം വേണ്ടവർക്കവൻ സമാധാനം കൊടുക്കും, വസ്ത്രം വേണ്ടവർക്കവൻ വസ്ത്രം കൊടുക്കും, പ്രാണൻ അവൻ ദൈവത്തിന് കൊടുക്കും. പക്ഷെ അവൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. അവൻ തന്റെ മഹത്വം, അവൻ തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. അവിടെയാണ് നമ്മുടെ കുറിവാക്യത്തിന്റെ പ്രസക്തി. ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ മഹത്വം അവനൊരു വീട്ടിൽ വെളിപ്പെടുത്തി എന്നാണ് ഇന്ന് രാത്രി നാം വായിച്ച കുറിവാക്യത്തിന്റെ അർത്ഥം. എത്ര ദൈവമക്കൾക്ക്, എത്ര ശ്രോതാക്കൾക്ക് ഈ വാക്യത്തിനകത്ത് നിൽക്കുന്ന ദൂത് ആത്മാവിൽ കണ്ട് ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ആർക്കും കൊടുക്കാത്ത മഹത്വം എന്റെ കർത്താവ് ഒരു വീട്ടിൽ വെളിപ്പെടുത്തി. ഇന്ന് ഒരു രാത്രി ഏത് വിഷയം നിമിത്തമാണോ നീ മനസ്സ് തകർന്ന് ഇതിനകത്തിരിക്കുന്നത്, ആ വിഷയത്തിന്റെ മേൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ഭാഗം നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം, ഒരല്പം വിശദീകരിച്ചു പോകാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ടാം അധ്യായം ഒന്നാം വാക്യവും പതിനൊന്നാം വാക്യവും ഒന്നുകൂടെ ആവർത്തിക്കണം. വായിച്ചാട്ടെ, രണ്ടിന്റെ ഒന്ന്, രണ്ടിന്റെ പതിനൊന്ന്. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. മതി മതി, ഇനി പതിനൊന്ന്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഗലീലയിലെ കാനാവ്, ഗലീലയിലെ കാനാവ് എന്ന പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നു. ഇപ്പോ ഭാഷാപ്രയോഗമനുസരിച്ച് അർത്ഥം നഷ്ടപ്പെടുത്താതെ ഈ വാക്യം എങ്ങനെ കൈകാര്യം ചെയ്യാം? പതിനൊന്നാം വാക്യം, ഇപ്പോ കല്യാണം നടന്നത് ഗലീലയിലെ കാനാവിലാണെന്ന് ഒന്നാം വാക്യത്തിലുണ്ട്, ഒന്നാം വാക്യത്തിലുണ്ട്. പതിനൊന്നാം വാക്യം വരുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ മതി? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട്? കാനാവ് ഗലീലയിലാണെന്ന് ഒന്നാം വാക്യത്തിലുണ്ട്. കാനാവ് ഗലീലയിലാണെന്ന് ഒന്നാം വാക്യത്തിലുള്ളത് കൊണ്ട് വീണ്ടും എന്തിന് കാനാവിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ ഗലീലയെ കുറിച്ച് പരാമർശിച്ചു? ഒരേ പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നു. ഗലീലയിലെ കാനാവ്, ഗലീലയിലെ കാനാവ്. എന്തുകൊണ്ടാണ് ഈ പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നത്? അതൊന്ന് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വപ്രസിദ്ധമാണ്. നമ്മളിൽ പലർക്കും അത് കാണാ പാഠവുമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ പ്രാർത്ഥന വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായമാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം അത് പ്രാർത്ഥിക്കരുതെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നു. നമ്മുടെ ബൈബിളിലെ മിക്ക വാക്യവും കാണാതെ പറയുന്നവരാ അല്ലേ? നമുക്കിഷ്ടമുള്ള കുറച്ച് വാക്യങ്ങൾ നമുക്ക് കാണാപ്പാടവുമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ചിലരെ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന് സഭയിലും ക്രിസ്തു യേശുവിലും എന്ന് നീക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതിൽ അധികം തരാമെന്ന് പറഞ്ഞ കർത്താവേ. അപ്പം നമ്മൾ ബൈബിളിലെ പല വാക്യങ്ങളും പ്രാർത്ഥനയിൽ കാണാതെ ഉരുവിടുന്നവരും ഉദ്ധരിക്കുന്നവരുമാണ്. പക്ഷെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന കാണുമ്പോൾ ചിലർക്ക് അറപ്പാം, ഓ ഇത് നമ്മുടെ അല്ല. പിന്നെ ആരുടെ? വേദപുസ്തകം പഠിച്ചപ്പോൾ എവിടെയൊക്കെ ഒരല്പം പിശക് പലർക്കും പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത്, വന്ദേമാതരം പോലെയോ ദേശീയഗാനം പോലെയോ കാണാതെ പഠിച്ചിത് ചൊല്ലണമെന്നല്ല, അർത്ഥം മനസ്സിലാക്കി വല്ലപ്പോഴും ഇതൊന്ന് പ്രാർത്ഥിച്ചെന്ന് കരുതി ഒരു ദോഷവും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, ഇപ്പോ ഉള്ള ദോഷം പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇനി ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണം. ആ പ്രാർത്ഥനയിൽ എട്ടു പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പദമുണ്ട്. ഞാൻ പദങ്ങളുടെ ആവർത്തനത്തെക്കുറിച്ചാണ് ഒരാശയം പറയാൻ ശ്രമിക്കുന്നത്. മൂന്നേ മൂന്ന് വാക്യങ്ങളുള്ള ആ കൊച്ചു പ്രാർത്ഥനയിൽ എട്ടു പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം ഏതാണെന്ന് പറയാമോ? കുഞ്ഞുങ്ങൾക്ക് ഒരു ബിലോ 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. പറയുന്നയാളിന് സമ്മാനം എന്താണെന്ന് ഇപ്പം പറയാൻ നിവൃത്തിയില്ല, സമ്മാനമുണ്ട്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എവിടെയാണെന്ന് പോലും നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല. അതങ്ങനെ അങ്ങനെ ഒരു സാധനം പഠിപ്പിച്ചോ എന്ന് പോലും അവർക്കറിയത്തില്ല. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 8 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഞങ്ങൾ എന്ന പ്രയോഗമാണ്. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അടുത്ത പദം ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞാനെന്നോ എന്റെ എന്നോ എനിക്കെന്നോ ഒരേകവചന പ്രയോഗം യേശുവിന്റെ പ്രാർത്ഥനയിലില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് പറയാൻ പാടില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അനുസരിച്ച് ഞങ്ങളെ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ഉൾക്കൊള്ളുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശബ്ദതാരാവലി അനുസരിച്ച് പദപ്രയോഗങ്ങളുടെ ക്രമവും ക്രമീകരണവും ഉപയോഗവും അനുസരിച്ച് ആവർത്തിച്ചുള്ള പ്രയോഗം ശ്രോതാക്കളിൽ വിരസത സൃഷ്ടിക്കും എന്നാണ് ശാസ്ത്രം, പ്രസംഗശാസ്ത്രം. ആവർത്തിച്ചാവർത്തിച്ച് അത് ആവർത്തിച്ചാവർത്തിച്ച് ഒരേ പ്രയോഗം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകളിൽ വിരസത ഉണ്ടാക്കും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനത്തെ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ചിലർ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:4 കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലും കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. സങ്കീർത്തനം 3 കാണുവാൻ തക്കവണ്ണം, അതെന്നാ വണ്ണമാത്? അതൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ശൈലിയാണ്. കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ആര് തീരുന്നുണ്ട്? അതെല്ലാം അനാവശ്യമായ പ്രയോഗങ്ങൾ. കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഉൽപ്പത്തി പുസ്തകം 3 കാണുന്നുണ്ട്, അതിന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. വിഷമമൊന്നും തോന്നരുത്. നമ്മുടെ ഇടയില് ആവർത്തിച്ചുപയോഗിക്കുന്ന മറ്റൊരു ശൈലി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നു രാത്രി കാലം. ഈ കാലം ഒരു രാത്രി എങ്ങനെ ഒരു കാലമാകും? അത് നമ്മൾ ഉണ്ടാക്കിയ കാലമാണ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി, ഇന്നു രാത്രിയിൽ, ഇന്ന് പകലിൽ, ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ. അതാണ്. ഒരു പകൽ ഒരിക്കലും ഒരു കാലമല്ല, ഒരു രാത്രി ഒരിക്കലും ഒരു കാലമല്ല. പക്ഷേ ശ്രദ്ധിച്ച ഒരു 10 മിനിറ്റിനിടയ്ക്ക് ഒരു 40 പ്രാവശ്യമെങ്കിലും രാത്രിക്കാലം പറയും. ഈ ആവർത്തിച്ചുള്ള പ്രയോഗങ്ങളുടെ ഉപയോഗം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. അപ്പൊ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങള് ഞങ്ങള് ഞങ്ങള് ഞങ്ങളെന്ന് 8 തവണ നമ്മുടെ കർത്താവ് ആവർത്തിച്ചുപയോഗിച്ചു. അതിനൊരർത്ഥമുണ്ട്. അതാ ഞാൻ പറഞ്ഞു. എന്റെ എന്നോ എനിക്കെന്നോ എന്നോടെന്നോ ഒരേകവചനം ഉപയോഗിക്കാതെ ഈ ഞങ്ങൾ പ്രയോഗം കർത്താവ് ഉപയോഗിച്ചതിന്റെ പിൻപിൽ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അറിയാവുന്നവരിതിനകത്തുണ്ടാവും. കാരണം ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാചകം ഓർപ്പിച്ചിരുന്നു. ഈ ശിഷ്യന്മാരുടെ പ്രകൃതം പഠിക്കുമ്പോഴാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഇവര് കർത്താവിന്റെ ഗോസ്പൽ ടീമിലെ അംഗങ്ങളായിരുന്നെങ്കിലും ഒരെണ്ണവും ഒന്നിനോടൊന്ന് ചേരിയല്ല. ഇത് പറഞ്ഞപ്പോ ആരും ഗ്ലോറി പറഞ്ഞില്ലല്ലോ. സ്തോത്രം. അവര് തമ്മിൽ ചേരിയല്ല. ഒരു പടകിലൊക്കെ വേണേ ഇരിക്കും. ഇപ്പം ഗലീല കടലിലൂടെ അക്കരയ്ക്ക് പോകുമ്പം 12 ഒരു പടകിലിരിക്കും, പക്ഷെ ഒരുമനപ്പെട്ടിരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള പ്രയോഗം ഇവരെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത്. കാരണം കുറഞ്ഞ പക്ഷം ഇവരിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും നാട്ടുകാർക്കെങ്കിലും തോന്നട്ടെ ഇവർ ഒറ്റക്കെട്ടാണെന്ന്. അപ്പോ അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഒരു പ്രയോഗത്തിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗത്തിൽ അർത്ഥമുണ്ട് എന്ന് ഈ ഭാഗത്ത് നിന്ന് വ്യക്തമാകുന്നെങ്കിൽ ഗലീലയിലെ കാനാവ് എന്ന് ആവർത്തിച്ചിരിക്കുന്നതിന്റെ പിൻപിൽ അർത്ഥമുണ്ട്. അതിന്റെ തെളിവിലേക്ക് ഇനി നമ്മൾ തിരിയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. ഒന്ന് രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ നമ്മളൊന്ന് വായിക്കണം. മാനസിക ബുദ്ധിമുട്ടൊന്നും ആർക്കും തോന്നാതെ ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളോട് അപേക്ഷിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 16 അധ്യായത്തിന്റെ 8 വാക്യവും യോശുവയുടെ പുസ്തകം 19 അധ്യായത്തിന്റെ 28 വാക്യവും വായിക്കണം. യോശുവ 16:8 ആദ്യം വായിക്കാം. തപ്പുഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാത്തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മതി. നിക്കട്ടെ, ഇനി 19:28 ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാനാ എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. അതിന്റെ 24 വാക്യം, ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5 നറുക്ക് വന്നു അവരുടെ ദേശം. മതി, ഇത്രയും വാക്യങ്ങൾ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വാക്യം വായിക്കാന്ന് പറഞ്ഞപ്പം നല്ലൊരു പങ്കാളുകളും കുനിഞ്ഞു. അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ വാക്യങ്ങളൊന്ന് കുറിച്ചിടണം മനസ്സിൽ ഇന്ന് രാത്രി. ഒരൽപ്പം ഭൂമിശാസ്ത്രം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. അതുകൊണ്ട് ഗ്ലോറി പറയാനുള്ള വകുപ്പൊന്നും ഇനിയിപ്പം കുറച്ചു നേരത്തേനില്ല. അതുകൊണ്ട് അതൊരു ഇന്റർവെൽ പീരീഡായി ആരും കണക്കാക്കാതെ നമ്മൾ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. കാരണം തിരുവെഴുത്തുകളെ തിരുവെഴുത്തുകൾ കൊണ്ട് തെളിയിക്കണം. വചനം പ്രസംഗിക്കാനാണ് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തിരുവെഴുത്തിലുള്ള ഭാഗം എനിക്കറിയാം. ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ എന്നൊക്കെയുള്ള വാക്യമൊക്കെ നമ്മള് ചിലപ്പം ചിലർ ആദ്യമായിട്ട് വായിക്കായിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെയുള്ള മേഖലകൾ തന്നെയല്ല. ഇപ്പം വംശാവലി വായിച്ചേച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരുണ്ട്? ആരാണ്ടെ ജനിപ്പിച്ചെന്നാ എഴുതിയേക്കുന്നത്. അതിന് ഞാൻ എന്നാ വേണം? നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറ്. പക്ഷേ വംശാവലി വ്യക്തമായി പഠിച്ചാൽ വചനത്തിന്റെ പൊരുളറിയാവുന്ന ഭക്തൻ പുസ്തകം മടക്കി വെച്ചേച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുമെന്ന് വിശ്വസിക്കുന്നയാളാ ഞാൻ. അതാണ് വേദപുസ്തകത്തിന്റെ പ്രത്യേകത. കാരണം മത്തായി സുവിശേഷത്തിലെ വംശാവലിയിൽ യേശുവിന്റെ വല്യമ്മച്ചി പദം അലങ്കരിക്കുന്നത് ആരാ? രൂത്ത അല്ലേ? രൂത്ത്. ബോവസിന്റെയും രൂത്തിന്റെയും മകനായി ഓബേദ് ജനിച്ചു. ഓബേദിന്റെ മകനായി ഇശായി ജനിച്ചു. ഇശായിയുടെ മകനായി ദാവീദ് ജനിച്ചു. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. സ്തോത്രം. അപ്പൊ യേശുവിന്റെ വംശാവലിയിൽ യേശുവിന്റെ വല്യമ്മച്ചി പദം അലങ്കരിക്കുന്നത് ഒരു യഹൂദ സ്ത്രീയല്ല, ഒരു മോവാബ്യ സ്ത്രീയാ. എന്ന് പറഞ്ഞാൽ 10 പോലും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് നിർബന്ധിത നിയമമുള്ള വർഗത്തിൽപ്പെട്ട ഒരുവൾ യേശുവിന്റെ വല്യമ്മ പദവി അലങ്കരിക്കണമെങ്കിൽ അത് അവളിൽ വെളിപ്പെട്ട അളവില്ലാത്ത ദൈവകൃപയല്ലേ? പ്രിയപ്പെട്ടവരെ, വംശാവലി പഠിച്ചാലും ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമെന്ന് പേര് കേട്ട കണ്ണൂർ ജില്ലയിലെ ഒരു ചട്ടമ്പിമാരുടെയും തല്ലിപ്പൊളിമാരുടെയും കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ ഈ സുവിശേഷം പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്തതോർത്താൽ എന്നോട് സ്തോത്രം ചെയ്യാൻ ആരും പറയണ്ട, എന്നിൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ മഹാകൃപ ഓർത്താൽ എനിക്ക് മൗനമായിരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ ഇന്നിവിടെ വരെ വന്നത്, ഇത്രത്തോളം എത്തിയത് തമ്പുരാന്റെ കൃപ കൊണ്ടാണെന്ന് നന്ദിയോടെ ഓർക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, എന്റെ കുടുംബം നോക്കിയാൽ, എന്റെ കുലം നോക്കിയാൽ, എന്റെ വിദ്യാഭ്യാസം നോക്കിയാൽ, എന്റെ സാമൂഹ്യ പശ്ചാത്തലം നോക്കിയാൽ, ഇവിടം വരെ ഒന്നും വരാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല, ഉള്ളവനല്ല. എന്നാൽ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണെന്ന് പൗലോസിനോട് ചേർന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ആ തരങ്ങളൊന്ന് ചലിപ്പിച്ച് കർത്താവിന് നന്ദി പറയേണ്ടവന് ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ കുറെ പേരുകളടങ്ങിയ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധ നഷ്ടപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. അതിനകത്തൊക്കെ കഥയുണ്ട്, കാര്യമുണ്ട് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യമാണ് ഇവിടെ വായിച്ചത്. ഒന്ന് 16:8 ശ്രദ്ധിക്കുക. തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോടുവരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം. അപ്പോൾ പഴയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണുന്ന കാനാവ് എഫ്രയീം ഗോത്രത്തിന്റെ അവകാശ ദേശമാണ്. യോശുവ 16:8. ഇനി 19:ാം നമ്മൾ വരുമ്പോൾ എന്താണ് നമ്മൾ വായിച്ചത്? ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5 നറുക്ക് വന്നു അവരുടെ ദേശം എന്ന് പറഞ്ഞിട്ട് യോശുവ കുറിക്കുകയാണ്, ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാനാ എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. അങ്ങനെയാണെങ്കിൽ 19:28 നമ്മൾ കാണുന്ന കാനാവ് ആശേർ ഗോത്രത്തിന്റെ അവകാശദേശമാണ്. അപ്പോ വേദപുസ്തക ഭൂമിശാസ്ത്രം ശ്രദ്ധിച്ചാൽ കാനാവ് രണ്ടുണ്ട്, കാനാവ് രണ്ടുണ്ട്. ഒരു കാനാവ് എഫ്രയീം ഗോത്രക്കാരുടെ അവകാശവും ഒരു കാനാവ് ആശേർ ഗോത്രക്കാരുടെ അവകാശവുമാ. നമ്മളെല്ലാം മലയാളികളാണല്ലോ. കൊട്ടാരക്കരയ്ക്കടുത്തൊരു വാളകമുണ്ട്, മൂവാറ്റുപുഴയ്ക്കടുത്തും ഒരു വാളകമുണ്ട്. ഞാൻ പുനലൂരിൽ നിന്ന് 2000 എറണാകുളം ഭാഗത്തേക്ക് പോയപ്പോൾ ആദ്യം ചെന്നത് വാളകം സെന്ററിലാണ്. പാസ്റ്റർ സണ്ണിക്കുരിയന്റെ സെന്ററിലാണ്, ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ വാളകം സെന്ററിലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏത് വാളകമാ? കാരണം കൊട്ടാരക്കര ഒരു വാളകമുണ്ട്, മൂവാറ്റുപുഴയും ഒരു വാളകമുണ്ട്. ഇത് നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. ശ്രദ്ധിക്കുക, കാനാവ് രണ്ടുണ്ട്. ഒരു കാനാവ് എഫ്രയീം ഗോത്രത്തിന്റെ അവകാശദേശവും മറ്റൊരു കാനാവ് ആശേർ ഗോത്രത്തിന്റെ അവകാശദേശവുമാണ് എന്ന് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ പഴയ നിയമ ഭാഗങ്ങളെ പുതിയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ എഫ്രയീം ഗോത്രത്തിന് അവകാശമായി കിട്ടിയ കാനാവ് ശമര്യയിലെ കാനാവെന്നറിയപ്പെട്ടെങ്കിൽ, ആശേർ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ കാനാവ് ഗലീലയിലെ കാനാവെന്നറിയപ്പെട്ടു. ശ്രദ്ധിക്കുക, ഗലീലയിലെ കാനാവെന്ന് പറയുന്നത് ആശേർ ഗോത്രത്തിന്റെ അവകാശദേശമാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ആത്മാക്കളോടൊരു ദൂതു പറയാനുള്ളതിലേക്ക് നമ്മൾ പെട്ടെന്ന് വരികയാണ്. നിങ്ങൾ അവ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. യേശു അത്ഭുതം ചെയ്ത കാനാവെന്ന് പറയുന്നത് ഗലീലയിലെ കാനാവ് ഗലീലയിലെ കാനാവ് എന്ന് ആവർത്തിച്ചിരിക്കുന്നതിന്റെ കാരണം, ശമര്യയിൽ ഒരു കാനാവുണ്ട്, ശമര്യയിലെ കാനാവ് എഫ്രയീം ഗോത്രക്കാരുടെ അവകാശ ദേശമാണ്. യേശു അത്ഭുതം ചെയ്ത കാനാവ് ആശേർ ഗോത്രക്കാരുടേതാണ് എന്ന് പറഞ്ഞാൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ കുടുംബം, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ വീട് ഏതാണെന്ന് വ്യക്തമാക്കാൻ പരിശുദ്ധാത്മാവ് ഇച്ഛിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ കരം ചലിപ്പിച്ചത് എഫ്രയീമ്യരുടെ കുടുംബത്തിലല്ല ആശേറിന്റെ കുടുംബത്തിലാണെന്ന് വ്യക്തമാക്കാനാണ് ഗലീലയിലെ കാനാവ് ഗലീലയിലെ കാനാവ്. കാരണം കാനാവ് ഗലീലയിലെ കാനാവ് എന്ന് ഒരിക്കൽ പറഞ്ഞേച്ച് പിന്നെ വെറും കാനാവ് എന്ന് പറഞ്ഞാൽ അഡ്രസ് മാറാൻ സാധ്യതയുണ്ട്. കാരണം ശമരിയിൽ ഒരു കാനാവ് ഉള്ളത് കൊണ്ട്. ആമേൻ. ഞാൻ ആ ഭാഗം അങ്ങനെ ധ്യാനിച്ചപ്പോൾ അതിൽ തെളിയുന്ന ഒരു ദൂത് ഇന്ന് രാത്രി വന്ന് ചേർന്ന ശ്രോതാക്കളോട് ഞാൻ ഓർപ്പിക്കാം, ഈ പ്രസംഗിക്കുന്ന എനിക്കോ ഈ കൺവെൻഷന്റെ സംഘാടകർക്കോ നമുക്കാർക്കും തന്നെ പരസ്പരം നമ്മെ നന്നായി അറിയില്ല. എന്നാൽ നമ്മുടെ അഡ്രസ് അറിയാവുന്ന ഒരുവൻ, നമ്മുടെ നാളും നാഴികയും അറിയാവുന്ന ഒരുവൻ, നീ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാവുന്ന ഒരുവൻ ഇന്ന് രാത്രി യോഗത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നെ നന്നായി അറിയാൻ, എന്നെ നന്നായി മനസ്സിലാക്കാൻ ഒരു കർത്താ ഉലകത്തിലുണ്ട്. അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നഥനയേൽ യേശുവിനോട് ചോദിച്ചു, ഗുരു നീ എന്നെ എവിടെ വച്ചറിയും? എന്റെ കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. നിന്നെ കാണുന്ന കണ്ണുകൾ ഇതിനകത്ത് ചുറ്റിത്തിരിയുകയാണ്. എക്സ്റേക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്ത് കടന്നു ചെല്ലുന്ന കണ്ണുകളായ എന്റെ കർത്താവിന്റെ കണ്ണുകൾ. ഏത് കുടുംബത്തിൽ, ഏത് തലമുറയ്ക്ക് വേണ്ടി, ഏത് വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നവൻ, അഡ്രസ് അറിയാവുന്നവൻ ഇന്ന് രാത്രി തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. അതാണ് ഈ വചനത്തിലെ ഒന്നാം ഭാഗത്തെ ദൂത്. ഞാനത് വിശ്വസിക്കുകയാ. ഒ പി എസ് സഭ വിശ്വസിക്കണം. ഈ പട്ടണത്തിൽ കർത്താവ് തന്റെ നാമത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്താൻ പോകുന്നു. കുടുംബങ്ങൾ വിശ്വസിക്കണം, നമ്മിൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അപ്പോൾ ആവർത്തിച്ച് ഗലീലയിലെ കാനാവ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ധൈര്യത്തോടെ ഇരിക്കണം. എന്താണെന്നറിയോ, നമ്മെ നന്നായി അറിയാവുന്ന, നമ്മുടെ അഡ്രസ് അറിയാവുന്ന കർത്താവ ഇന്ന് രാത്രി ഈ യോഗത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. നമ്മെ നന്നായി അറിയാൻ, നമ്മെ നന്നായി നടത്താൻ നമുക്കൊരു യാഗമുണ്ട്. സ്തോത്രം. ഇനി അപ്പം വ്യക്തമായി കഴിഞ്ഞു, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് ആശേർ കുടുംബത്തിലാണ്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് ആശേർ കുടുംബത്തിലാണ്. എന്നാൽ ഈ ആദ്യത്തെ അത്ഭുതത്തിന്റെ വലുപ്പം ഗ്രഹിക്കണമെങ്കിൽ, ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് ചിന്തിച്ച പോരാ. ഈ അത്ഭുതത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ആശേർ കുടുംബത്തെ കുറിച്ചുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ആശേർ കുടുംബത്തിലാണ് മഹത്വം വെളിപ്പെടുത്തിയതെങ്കിൽ ആശേർ കുടുംബത്തെ കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഒരു വാക്യം കൂടെ നമുക്ക് വേദവാഹത്തിൽ നിന്ന് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 49:20 വായിച്ചാട്ടെ. ഉൽപ്പത്തി 49:20. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. മതി. വായിച്ചു കഴിഞ്ഞവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, നിവർന്നിരിക്കുക. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ വീടിനെ കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്ന ഭാഗം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ, ഈ കുടുംബക്കാരെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നു. ആശേറോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. ഈ കുടുംബക്കാരുടെ രണ്ടാമത്തെ ക്വാളിറ്റി, അവർ രാജകീയ സ്വാദുബോധനം തിന്നുന്നു എന്നല്ല, നൽകുന്നു എന്നാണ്. ഇത് രണ്ടും നോട്ട് ചെയ്യണം. ഈ കുടുംബക്കാരുടെ പ്രത്യേകത, ഇവർ കഴിച്ചാൽ, ഈ ആശേർ കുടുംബക്കാർ വല്ലതും കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കൂ. പുഷ്ടിയുള്ളത് കഴിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പുഷ്ടി ഉള്ളത് കഴിക്കൂ എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള ആഹാരം കഴിക്കൂ എന്നല്ല. ശരീരത്ത് പിടിക്കുന്ന വൈറ്റമിനുള്ള ആഹാരമേ ഈ കുടുംബക്കാർ കഴിക്കുള്ളൂ. ഗോത്രം ചെറിയ ടീം അല്ലിവരെ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ കുടുംബത്തെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചപ്പം ഒരിടത്ത് എവിടെയോ ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല. ഈ പച്ചക്കറിയിൽ ഏറ്റവും വിറ്റാമിൻ കുറഞ്ഞ സാധനം എന്ന് പറയുന്നത് കാബേജ. 0.2 ഉള്ളതിനകത്ത്, 1.2 പോലും ഇല്ല, 0.2 ഉള്ളൂ. ദൈവമേ, നമ്മള് മലയാളിയാണല്ലോ, കേരളത്തിൽ നിന്ന് വന്നതാണല്ലോ. കേരളത്തിലെയൊക്കെ പ്രധാന ഫംഗ്ഷനുകളിലെയൊക്കെ മെയിൻ താരം എന്ന് പറയുന്നത് ഈ കാവേജാണ്. വിശേഷിച്ച് മാസയോഗം പോലെയുള്ള യോഗങ്ങളില് കാവേജ് തോരനാണ് അല്ലെ. ഒരു ബീൻസ് തോരനോ ഒരു പയറു തോരനോ കണ്ടിട്ട് കാലം എത്രയായി. മാസയോഗത്തിന്റെ കാര്യമാണേ പറയുന്നത്, വേറെ ആരും ഒന്നും ചിന്തിക്കരുത്. അതുകൊണ്ട് ഈ കാബേജിന് ഗുണം കുറവാണെന്ന് അറിയാവുന്നവർ ചെയ്യുന്നൊരു കാര്യം, കാബേജിനോടൊപ്പം ക്യാരറ്റോ കാബേജിനോടൊപ്പം ചെറുപയറോ മിക്സ് ചെയ്ത് തോരൻ വെക്കുന്നു. അത് ടേസ്റ്റ് കൂടുക എന്നുള്ളത് ലക്ഷ്യത്തോടുകൂടെ മാത്രമല്ല, അത് ചെയ്യുന്നവർക്കൊരു ചെറിയ വിവരം ഉള്ളത് കൊണ്ടാണ്. കാരണം കാബേജ് ഗുണം കുറവുള്ളതാണെങ്കിൽ, ഗുണം കൂടിയ ഒരു പുള്ളിയും കൂടെ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോവും. ദൈവമേ, ഇത് നന്നായി അറിയാൻ അറിയാൻ വയ്യാത്തോര് ഈ സാധനം അറിഞ്ഞാൽ വലിയ സങ്കടമാണ്. കാരണം മാസയോഗമൊക്കെ കഴിഞ്ഞ് ഒരു മണിക്ക് നമ്മൾ ഈ വേഷം ആക്രാന്തം തല്ലി ഇത് വാരി തിന്നിയല്ലേ. അതിന് ഇത് മാത്രം വാങ്ങുന്നതിന്റെ ഒരു കാര്യം, 10 or 15 രൂപ കൊടുത്താൽ ഫുട്ബോൾ പോലെ ഒരു 3-4 കിട്ടും. അതാണ് ഇതിന്റെ, കാരണം കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റി, ക്വാളിറ്റി അല്ല നോക്കുന്ന, ക്വാണ്ടിറ്റി ആണല്ലോ നോക്കുന്നത്. ഇവനെ അങ്ങോട്ട് അരിഞ്ഞ് തടിയേലോട്ട് വെച്ചോ അല്ലാതെ അരിഞ്ഞ് ഇച്ചിരി മഞ്ഞപ്പൊടിയും വെതറി ആവി കയറ്റി ഇവനെയാണ് ഈ തോരനായിട്ട്. ഇത് നന്നായി അരിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന ഞാൻ ചോദിച്ചാൽ, ചിലര് വാരി തിന്നുമ്പോള് നൂഡിൽസ് പോലെ ഇതിങ്ങനെ ഇങ്ങനെ ചിലര് അത് മുറിച്ച് താഴെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അരിയരുത് എന്നും കൂടെ ഇടയ്ക്ക് ഓർപ്പിക്കുക. കാരണം അതൊക്കെ വലിച്ചു പൊട്ടിക്കാൻ സമയമെടുക്കും, വെന്തതും കൂടെ അല്ലെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ചില ആളുകൾ കൈയടിച്ചാൽ ശബ്ദം കേൾക്കുന്നില്ല. കൈ ആഞ്ഞു കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചാൽ സൗണ്ട് ഇല്ല. എനിക്ക് മനസ്സിലായി ആഹാരത്തിന്റെ തകരാറാണ്. ഹല്ലേലൂയ. കഴിച്ചാൽ പുഷ്ടിയുള്ളത് കഴിക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിലല്ല പ്രിയരെ ആരോഗ്യം, അതിന്റെ ഗുണത്തിലാണ്. ഞാന് തിരുവനന്തപുരത്തെ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴേ, നമ്മുടെ ഒരു സാർ, ആ സാറിനെ അറിയാവുന്ന ഒരു ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഞാൻ ആ സാറിന്റെ പേര് പറയുന്നില്ല. ആ സാറിന്റെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പാർസനേജില് കിടക്കുന്ന ICPF ഒരു ബുള്ളറ്റിനകത്ത് ഞാൻ ആ സാറിന്റെ ഫോട്ടോ കണ്ടു. അതുകൊണ്ട് ആ സാറിന്റെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് രാവിലെ, എനിക്ക് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് ചപ്പാത്തിയും ചിക്കനും എല്ലാം കൂടെ ആയിട്ട് ഒരു മേശ നിറച്ച സാധനമുണ്ട്, ഒരു ഗ്ലാസ് പാലും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മുന്നേ ഇരുന്ന സാറിന്റെ ഇതൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോ ഒരു ഒരു സോസറിനകത്ത് ഒരു 3-4 കശുവണ്ടിപ്പരിപ്പും ഒരു ഗ്ലാസ് പാലും. നമ്മളാണെങ്കിൽ ചപ്പാത്തിയൊക്കെ 3 കീറി ഇവനെ വലിയ കൈകാര്യം ചെയ്യുന്നവരിക്കും ചിക്കന്റെ കാലൊക്കെ എടുത്ത് മൗത്തോർക്കം വായിക്കുകയാണ് നമ്മൾ. കാരണം ഇത് പിടിച്ച് ചില നന്നായിട്ട് നന്നായിട്ട് വേഗമൊന്നും ചെയ്തില്ലെങ്കിലുണ്ടല്ലോ നമ്മളെ ഇടപാട് തീരും. പിന്നെ അത് അതിലേം തെറിച്ച് ഇതിലേം തെറിച്ച് ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് ചപ്പാത്തി കഴിക്കുന്നില്ലേ, ചപ്പാത്തി കഴിക്കുന്നില്ലേ? സാറ് പറയാ, പാസ്റ്ററേ ഞാൻ വൈകിട്ട് ലൈറ്റായിട്ടേ കഴിക്കും, വളരെ ലൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ കശുവണ്ടി പരിപ്പുണ്ട്, ഒരു ഗ്ലാസ് പാലുണ്ട്. ഈ മൂന്നും നാലും ചപ്പാത്തി തിന്നുന്ന എന്റെ മുഖവും മൂന്നോ നാലോ കശുവണ്ടിപ്പരിപ്പ് തിന്നുന്ന സാറിന്റെ മുഖവും കൂടെ ഞാൻ എന്റെ മനസ്സിലൊന്ന് കണ്ടു നോക്കി, പുള്ളിയുടെ മുഖത്തിന് എന്തോ തെളിച്ചവാ, എന്തോ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ട്. അന്ന് ഞാൻ മനസ്സിൽ കണ്ടു പലർക്കും ആരോഗ്യം നഷ്ടപ്പെട്ടതിന്റെ കാരണം, കൈയടിക്കാൻ പോലും കെപ്പില്ലാതെ തീർന്നതിന്റെ കാരണം, ഒരുപാട് തിന്നുന്നുണ്ട് പക്ഷെ ഗുണമുള്ളതൊന്നും അകത്ത് ഇല്ലെന്നില്ല. അത് ശ്രദ്ധിച്ചാലറിയാം. നിങ്ങളുടെ നമ്മുടെ ആളുകൾ ഈ ആഹാരം മതി എന്ന് പറയുന്ന എപ്പോഴാ, മതി എന്ന് പറയുന്ന എപ്പോഴാ? അത് ശ്രദ്ധിച്ചോണം. അതൊക്കെ മതി കേട്ടോ, ഇത്രേ ബേസാ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം അത്ര മുഴക്കമില്ല ശബ്ദത്തിന്. ഈ മതി എന്ന് പറയുമ്പോ ഇത്ര മുഴക്കം എങ്ങനെ ബേസ്, അല്ല ഇത്ര ബേസ് എങ്ങനെ സൗണ്ട് മതി? അത് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കാര്യമായി ഒന്ന് അന്വേഷിച്ചപ്പോൾ അത്ര മുഴക്കം വരുന്നതിന്റെ കാരണം ഏതാണ്ട് തൊണ്ടക്കുഴി വരെ ഇവനായിട്ടുണ്ട്, അതുകൊണ്ട് മതി. ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തിന്റെ രഹസ്യം ആഹാരത്തിന്റെ അളവിലല്ല, നല്ല സാധനം കഴിക്കുന്നില്ല. ഞാനിത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, വേറെ ഒന്നും ചിന്തിക്കരുത്. ആശേർ കുടുംബത്തെ ഞാനൊന്ന് ഉയർത്തിയതാ. ആശേറോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത് എന്ന് പറഞ്ഞാൽ അവർ ക്വാളിറ്റിയുള്ള സാധനങ്ങളെ കഴിക്കുള്ളൂ, ഗുണമുള്ള സാധനങ്ങൾ, ശരീരത്തെ പിടിക്കുന്ന സാധനങ്ങൾ. പിന്നെ രണ്ടാമത്തെ ഇവരുടെ ഗുണം എന്നാ, ഇവര് കൊടുത്താൽ. എനിക്ക് ഈ വീട്ടുകാരെ ഇതുപോലൊരു വീട് ഈ ബൈബിളിലില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇവര് വല്ലോർക്കും വല്ലോ കൊടുത്താൽ രാജകീയ സ്വാദുബോധനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ റോയൽ ഫുഡ് ആ വീട്ടിൽ ഉണ്ടാക്കുന്നത് അവർക്ക് കഴിക്കാനല്ല, ആർക്കെങ്കിലും കൊടുക്കാൻ. ഇപ്പോ ആ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ മനസ്സിൽ വരണം, റോയൽ ഫുഡ് കൊടുക്കുക. എനിക്കും അത് ശരിക്കും പറഞ്ഞാൽ സഭയോടൊക്കെ ഉള്ള ബന്ധത്തിലായാലും നല്ല ദൂത, കൊടുക്കുകയാണെങ്കിൽ നല്ല സാധനം കൊടുക്കാവും. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചാലും അതിനുണ്ടായിരിക്കണം ഒരു റോയൽ ടച്ച്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ അന്തസ്സിന്റെയോ അഭിമാനത്തിന്റെയോ ഒക്കെ ഭാഗമാണ്. ഈ രാജകീയ സ്വാദുബോധനം കൊടുക്കുമെന്നൊക്കെയുള്ള ഭാഗം ചിന്തിച്ചപ്പോ, ഒരു സഭാശുശ്രൂഷകനായി നിൽക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഞാൻ എന്റെ ഒരു അനുഭവം ഓർക്കുകയായിരുന്നു. ഇനി ഇന്നും എന്റെ മനസ്സിൽ ചില വീട്ടിൽ നിന്ന് കുടിച്ച ചായയുടെ രുചി മനസ്സിലുണ്ട് ഇപ്പോഴും. എന്ത് ടേസ്റ്റാ ചായക്ക്, നല്ല ടേസ്റ്റ്. അതേസമയം ചില വീട്ടിൽ നിന്ന് കുടിച്ച ചായയുടെ അവസ്ഥ ഇന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു അവശത അനുഭവപ്പെടാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. ഈ ഗൾഫ് കൺട്രീസിലെ ചായ എന്ന് പറയുന്നത് ഭയങ്കര കൊഴുപ്പ്. അത് നിങ്ങൾക്കറിയാം, ഇവിടെ കിട്ടുന്ന പാലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊഴുപ്പ് കൂടിയ പാലാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ചായകൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുടിച്ച ചായ കുടിച്ച് ഞാൻ ശ്രദ്ധിച്ചു, ചായ നല്ലതാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ്, തിളച്ച ചായക്കകത്ത് വിരൽ മുക്കരുത്, വിരൽ തുമ്പ് ചായക്കകത്ത് മുക്കിയിട്ട് പൊക്കിയാൽ വിരല് മുങ്ങുന്ന അത്രയും ഭാഗത്തിന് ചായയുടെ നിറമുണ്ടെങ്കിൽ അതാ ചായ. അതേസമയം ചില ചായക്കകത്ത് ഇറങ്ങിയേച്ച് കയറിപ്പോന്നാലും നമുക്കൊരു കുഴപ്പമില്ല, ഒന്ന് തോർത്തേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ചിന്തിക്കും, എന്തിനിങ്ങനെ ചായ കൊടുക്കുക? ഞാൻ ഇത് പറയാൻ കാര്യം, ആശേർ കുടുംബക്കാര് ഒരു ചായ കൊടുത്താലും അതിനൊരു റോയൽ ടച്ച് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പട്ടണത്തിൽ വന്നിട്ട് വർഷങ്ങളായല്ലോ, ഇന്ന് നിങ്ങളുടെ മനസ്സിലില്ലേ ചില ഹോട്ടലിന്റെ പേര്? എന്നെ ഈ തെരഞ്ഞു പിടിച്ച് അവിടെ തന്നെ പോകുന്നതിന്റെ കാര്യം എന്നാ? എത്ര റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ടാ അവിടെ പോയത്? എന്റെ കാര്യം എന്നാ? അവിടുത്തെ സാധനത്തിന്റെ ടേസ്റ്റാ. ആമേൻ. ഒരു സഭ ടേസ്റ്റ് നിലനിർത്തിയാൽ എന്ന് പറഞ്ഞാൽ കാരമില്ലാത്ത ഉപ്പ് പോലെയാകാതെ രുചിയോടെ പട്ടണത്തിൽ നിന്നാൽ ആളുകൾ പല റെസ്റ്റോറന്റ് കടന്ന് അവിടെ വരുമെന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഭോജനമാണ് അവര് പ്രതീക്ഷിക്കുന്നത്, സ്വാദുഭോജനം, രാജകീയ സ്വാദുഭോജനം. ഞാന് ഈ രണ്ട് വാചകങ്ങൾ ഇനി വിശദീകരിക്കുന്നില്ല, ദൈവമക്കൾ അത് മനസ്സിലൊന്ന് കണ്ടേ. പുഷ്ടിയുള്ളത് കഴിക്കുകയും രാജകീയ സ്വാദുഭോജനം കൊടുക്കുകയും ചെയ്യുന്ന കുടുംബമാണ് ആശേർ കുടുംബം. ഇനി വേണം ഈ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാൻ. യേശു വെള്ളം വീഞ്ഞാക്കിയ വീട് ആശേറിന്റെ കുടുംബമാണെങ്കിൽ ചെറിയൊരു കുടുംബമല്ലിത്. സമൂഹത്തിൽ ഇവർക്കൊരു നിലയുണ്ട്, സമൂഹത്തിൽ ഇവർക്കൊരു വിലയുണ്ട്. ഉൾപ്പെട്ടു നിൽക്കുന്ന മതമണ്ഡലത്തിൽ ഇവർക്കൊരു മാന്യതയുണ്ട്. കാരണം കഴിച്ചാൽ ഇവർ പുഷ്ടിയുള്ളത് കഴിക്കും, കൊടുത്താൽ രാജകീയ ബോധനം കൊടുക്കും. ഒരു നല്ല പേര് നാട്ടിലുള്ള കുടുംബമാ. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ എന്താണ് ആ കുടുംബത്തിന്റെ പ്രശ്നമെന്ന് നമുക്കറിയാം. രാജകീയ സ്വാദുഭോജനം കൊടുക്കും എന്നൊരു നല്ല പേര് ആ കുടുംബത്തിലുണ്ടെങ്കിലും ആ വീടിന്റെ കലവറയിലേക്ക് കയറി ചെന്നാൽ അവിടെ ചില ഇല്ലായ്മകളാ. വിളിച്ചു വരുത്തിയവർക്ക് പോലും വിളമ്പാൻ വീഞ്ഞില്ലാതെ വിതുമ്പുന്ന ഹൃദയവുമായി നിൽക്കുന്ന കുടുംബാംഗങ്ങളെയാ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാണുന്നത്. നമ്മുടെ കൺവെൻഷന്റെ അഞ്ചാമത് രാത്രി ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് ആത്മാക്കളെ വിവേചിക്കുന്നു. ആശേർ കുടുംബത്തെ പോലെ പുറമേ നിന്ന് നോക്കിയാൽ തകരാറുകൾ ഒന്നുമില്ല. പുഷ്ടിയുള്ളത് കഴിക്കും, രാജകീയ ഭോജനം കൊടുക്കും. പക്ഷേ കലവറയിൽ ചില ഇല്ലായ്മകൾ നിമിത്തം ഞരങ്ങുന്ന ഒച്ച, ഞെരുങ്ങുന്ന അവസ്ഥ, അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള കർത്താവ് ഇന്ന് രാത്രി കാണുന്നു. ആ വിഷയത്തിന്റെ മേൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സഹോദരി സഹോദരന്മാരിൽ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുകയാണ്. നല്ല വേഷവിധാനം, നന്നായി വേഷം ധരിക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിരൽച്ചൂണ്ടുന്നു ഉള്ളിന്റെ ഉള്ളിൽ. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ അഭിമാനിയായതുകൊണ്ട് അടുത്ത് സഹകരിക്കുന്നവരോട് പോലും പറയാതെ പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുമായി ഇന്നു രാത്രി നിങ്ങൾ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവം തന്റെ വചനം അയക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. എത്ര ദൈവമക്കൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വചനത്തിന്റെ പൊരുള് മനസ്സിലായി? ആരോടും പറയാതെ ഉള്ളിലൊതുക്കി വെച്ചിരിക്കുന്ന ആ കട്ടിയുള്ള വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് തന്റെ കരം ചലിപ്പിക്കാൻ പോകുന്നു, എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. സ്തോത്രം. പെട്ടെന്ന് നമുക്ക് ആ ഭാഗമൊന്ന് ഉപസംഹരിക്കേണ്ടതുള്ളത് കൊണ്ട് വേഗം പറഞ്ഞു. നമ്മൾ ഇത് ഒത്തിരി കേട്ടിട്ടുള്ള വിഷയമായതുകൊണ്ട് ഇനിയുള്ള ഭാഗം ഞാൻ അധികം വിശദീകരിക്കുകയല്ല. ശ്രദ്ധിക്കണം. വീഞ്ഞില്ലെന്ന് പറയാൻ യേശുവിന്റെ അടുത്ത് വന്നത് മറിയ. അത് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ കുടുംബക്കാരെ പുറത്തിറങ്ങാതിരിക്കുക. മനസ്സിലായോ? കാരണം നാട്ടിൽ അത്രയ്ക്കും വിലയുള്ള കുടുംബം അവര്. വീഞ്ഞില്ലെന്ന് പറയാൻ വീട്ടുകാരന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് തലമുറയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് കുടുംബത്തിന്റെ അഡ്രസ് പോകുന്ന വിഷയമാണ്. എന്നാ ഞാൻ ആ ഭാഗം അങ്ങനെ ധ്യാനിച്ചപ്പോ എന്റെ മനസ്സിൽ കത്തിയ ദൂത് പറയാം, അഡ്രസ് പോകുന്ന വിഷയമാണ് ഇപ്പോൾ ഈ കുടുംബം നേരിടുന്നതെങ്കിലും ഒരഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ളവൻ ആ കല്യാണ വീട്ടിൽ കാലുകുത്തിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ സഹോദര? നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തി പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം പരിഹരിച്ച് ദേശത്ത് നിന്റെ തല ഉയർത്താൻ കഴിവുള്ള രക്ഷകനെ, യേശു കർത്താവിനെ ഇന്ന് രാത്രി ചർച്ച് ഹാളിൽ നമ്മൾ ഉയർത്തുന്നു. യേശുവിലൂടെ ഒരു വിടുതൽ. അപ്പോ നിറപ്പീൻ എന്നുള്ള കൽപ്പന ശ്രദ്ധിച്ചാൽ കൽപ്പിച്ചവന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകും അല്ലേ? കാരണം അവൻ നിറയ്ക്കുന്നവനാ. പടക് രണ്ടും മുങ്ങുമാറാകുവോളം മീനിനെ കൊണ്ട് നിറച്ചവനാവൻ. കൊട്ട പന്ത്രണ്ടും അപ്പം കൊണ്ട് നിറച്ചവനാവൻ. ഏഴ് വട്ടി അപ്പം നിറച്ചവനാ. അപ്പോസ്തല പ്രവൃത്തി രണ്ടു പഠിച്ചാൽ അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നത് കാത്തിരുന്നവരെ നിറച്ചാ പോരെ. പക്ഷെ അവിടുത്തെ വാക്യം കാത്തിരുന്നവരെ മാത്രമല്ല ദൈവം നിറച്ചത്, ആ വീട് മുഴുവനും നിറച്ചു എന്നാ. അതിന്റെ അർത്ഥം എന്താ? അതിലെ ദൂത് മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 120 പേർക്ക് നീണ്ട 10 ദിവസം കാത്തിരിക്കാൻ മനസ്സോടെ ആ വീട് തുറന്നു കൊടുത്തതാ. എന്ന് പറഞ്ഞാൽ കർത്താവിനും അവന്റെ മക്കൾക്കും വേണ്ടി തുറന്നു കൊടുത്ത ആ വീടിനോട് ദൈവം കാണിച്ച നീതിയാ ആ വീട്ടിലെ നിറവ്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ കർത്താവിനെയും കർത്തൃദാസന്മാരെയും സ്നേഹിച്ചതിന്റെ പേരിൽ, മാനിച്ചതിന്റെ പേരിൽ, അവരെ ഒന്നും അവഗണിക്കാതെ ആദരിച്ചതിന്റെ പേരിൽ ഇന്ന് നിറവനുഭവിക്കുന്നവരുടെ അകത്ത് നന്ദിയുടെ നിറവുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ അതോർത്ത് നന്ദി കൊണ്ട് ഹൃദയം നിറയുന്നെങ്കിൽ ഒരു സ്തോത്രം നമ്മുടെ ദൈവത്തിന് അർപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരാ. ഓ കർത്താവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പല നിറവും ഞങ്ങളോടുള്ള നിന്റെ നീതിയാ കർത്താവേ, ഞങ്ങളുടെ തലമുറകളോടുള്ള നിന്റെ നീതിയാ കർത്താവേ. സ്തോത്രം. അതെ, കൊട്ടയാണെങ്കിൽ അവൻ കൊട്ട നിറയ്ക്കും, വട്ടിയാണെങ്കിൽ അവൻ വട്ടി നിറയ്ക്കും, പടകാണെങ്കിൽ അവൻ പടക് നിറയ്ക്കും, വീടാണെങ്കിൽ അവൻ വീട് നിറയ്ക്കും. കുറവുകളുമായി മല്ലിടുന്ന കുടുംബത്തിൽ വെളിപ്പെട്ട കൽപ്പന നിറവിന്റെ കൽപ്പനയാ. അതാ നമ്മുടെ രക്ഷകന്റെ പ്രത്യേകത. പ്രൈസ് ദ ലോർഡ്. അതെ, ഈ രണ്ട് കൽപ്പന വീട്ടിൽ മുഴങ്ങി. രണ്ടും ശുശ്രൂഷക്കാരനുസരിച്ചു. ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാ ശുശ്രൂഷക്കാരുടെയൊക്കെ മനോഭാവം. വേദശാസ്ത്രികളുടെ കണക്കനുസരിച്ച് 6 കൽപ്പാത്രത്തിലും കൂടെ ഏതാണ്ട് 1600 ലിറ്റർ വെള്ളം ഇവർ കോരിയിട്ടുണ്ട്. അവരെയൊക്കെ സമ്മതിക്കണം, കാരണം വീഞ്ഞ് തീർന്നു പോയ വീട്ടിൽ വെള്ളം കോരാനാ കൽപ്പന. അതനുസരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാ, കാരണം ഇവരും യഹൂദന്മാരാ. ഈ വിരുന്നുകാരും യഹൂദന്മാരാ, വെള്ളം കോരുന്നവരും യഹൂദന്മാരാ, കഴിക്കാൻ ഇരിക്കുന്നവരും യഹൂദന്മാരാ. അപ്പം വീഞ്ഞ് തീർന്നു പോയ വീട്ടിൽ വെള്ളം കോരാൻ കൽപ്പിച്ചാൽ നല്ല വീഞ്ഞിന്റെ രുചി അറിയാവുന്നവൻ വെള്ളം കോരാൻ മടിക്കും. പക്ഷെ നമുക്ക് മടിയൊന്നുമില്ല, അത് വേറൊരു സത്യം. ഞാൻ എന്റെ മനസ്സിലൊരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഞാൻ പാസ സണ്ണിക്കുര്യൻ PCK ചർച്ചിന്റെ ചാർജിൽ 3.5 വർഷം കുവൈറ്റിലായിരുന്നപ്പോൾ അല്പ ഉത്തരവാദിത്തങ്ങൾ സെന്ററിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കണക്കൊക്കെ എഴുതി വാടകക്കാർക്ക് വാടകയൊക്കെ കൊടുത്തേച്ച് മാസികം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഒരു 1.25 ആവും. മിക്കവാറും ആളുകളെല്ലാം പോയി കഴിയും. അപ്പോൾ പതിവില്ലാതെ ആള് മാസികത്തിന് കൂടുതൽ വന്നാൽ ആ മാസികത്തിൽ അത്ഭുതം നടക്കും. അത് പല സന്ദർഭങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ചോറ് വരും, ചോറിന്റെ പുറകെ ഒരു കറി വരും. ആ കറി എന്താണെന്നോ, ആ കറിയുടെ പേരെന്താണെന്നോ, അതിന്റെ നിറം എന്താണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ തീ പാറുന്ന ചൂടാ. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് സാമ്പാറാണ് എന്ന്. പറഞ്ഞാൽ സാമ്പാറ് തീരാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ ഒരല്പം പച്ചവെള്ളം സ്റ്റീൽ ചെരുവത്തിനകത്തോട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചെടുത്ത് നമ്മുടെ ആളുകൾക്ക് പിന്നെ അങ്ങനൊരു ഗുണമുണ്ട്, ഏത് കുരുത്തക്കേട് ചെയ്താലും ദൈവകൃപയിൽ ആശ്രയിച്ചേ അവർ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കും തട്ടിപ്പോകാതെ കിടക്കുന്നത്, കിടക്കട്ടെ. അപ്പോ അത് തിളപ്പിച്ച് നോക്കണം, അത് ചൂടാക്കി, അത് വലിയ ബ്രെയിനാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് അത്ഭുതം ചെയ്യുന്നത് ഗലീലയിൽ മാത്രമല്ല നമ്മുടെ സെന്ററുകളിലും അത്ഭുതം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് ചൂടാക്കിയിട്ട് ആ തീരാൻ തുടങ്ങുന്ന സാമ്പാറിനകത്ത് ഒഴിക്കുക. പക്ഷെ ഇത് ശ്രദ്ധിച്ചോണം, യഹൂദന്മാരാ വിരുന്നുകാര്, കോരുന്നവരും യഹൂദന്മാരാ, വീട്ടുകാരും യഹൂദന്മാരാ. വെള്ളം ചേർത്ത് വിളമ്പിയാൽ വിവരമറിയും. അത് വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വിടുകയാണ്. വിളമ്പുന്നെങ്കിൽ ഒറിജിനലേ വിളമ്പാവൂ, വെള്ളം ചേർത്ത് വിളമ്പരുത്. അത്രയും പറഞ്ഞ് ആ മേഖലയും വിടുന്നു. കാരണം ഇവിടെ ഉപദേശങ്ങളെ കുറിച്ച്, ഇന്ന് കാണുന്ന പല ഉപദേശങ്ങളെ കുറിച്ചും പറയേണ്ടതാണ്. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ മേഖല വിടുന്നു. വെള്ളം ചേർത്ത് ഇന്ന് വിളമ്പുന്ന പല ഉപദേശങ്ങളും കാണുമ്പോൾ സത്യത്തിൽ സങ്കടമുണ്ട്. പോട്ടെ. മൂന്നാമത് ശിശൂഷക്കാര് ചെയ്തത് ഇത് കോരി വിരുന്നുവാഴിയുടെ കയ്യിലായി എത്തിച്ചത്. അതാണ് കർത്താവിന്റെ കൽപ്പന. അത് ശരിക്കും പറഞ്ഞ ഒരു റൂട്ട് വിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെന്ന് തോന്നിപ്പോ. കാരണം വീഞ്ഞ് തീർന്നു പോയിട്ടിരിക്കുന്നത് വിരുന്നുകാരാ. പക്ഷെ യേശു പറഞ്ഞത് ഇത് കോരി വിരുന്നുകാർക്ക് കൊടുക്കാനല്ല, വിരുന്നുവാഴിക്ക് കൊടുക്കാനാ. അതിന്റെ കാരണം നമ്മുടെ കർത്താവിന്റെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. ആ വിരുന്നിന്റെ ചുമതല യേശുവിനല്ല. അവിടെ എന്ത് വിളമ്പണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും യേശുവിനല്ല. വിരുന്നിന്റെ ഇൻചാർജ് വിരുന്നുവാഴിക്ക. അപ്പൊ വിരുന്നുവാഴി അറിയാതെ ഒരു വിഭവം അവിടെ വിളമ്പാൻ പാടില്ല. സത്യത്തിൽ എന്റെ കർത്താവിന്റെ ആ ഡീസൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ ഇടയിലാണെങ്കിൽ ഇപ്പം വീഞ്ഞ് വെള്ളം വീഞ്ഞാക്കാൻ നമുക്കറിയാമെങ്കിൽ ഇപ്പം വിളമ്പണോ വേണ്ടായോന്ന് നമ്മൾ ഒരുത്തന്റെയും ഏതാ കേറി വിളമ്പും. അതൊക്കെ കർത്താവിനെ കണ്ടുപിടിക്കണം. കർത്താവ് പറഞ്ഞു വിളമ്പരുത്, വിരുന്നുവാഴി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് ഒരു ചെയർമാൻ ഉണ്ടെങ്കിൽ ചെയർമാന്റെ പെർമിഷൻ കൂടാതെ ആരും ഒന്നും വിളമ്പരുതെന്ന അതിന്റെ അർത്ഥം. അത്രയും പറഞ്ഞ് അത് വിടുന്നു. എന്തായാലും വിരുന്നുവാഴി രുചി നോക്കിയിട്ട് മണവാളനെ വിളിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ വാക്ക് ചുരുക്കുന്നു. മണവാളനെ വിളിച്ചിട്ട് ചോദിച്ചത് എന്താ, ഇത്രയും നല്ല സാധനം ഇതെവിടെയായിരുന്നു? മണവാളൻ അറിയില്ല, വിരുന്നുവാഴിക്കറിയില്ല, അവിടെ നിൽക്കുന്ന ആർക്കും അറിയില്ല. ശിശൂഷക്കാരിത് കൊടുത്തേച്ച് അവര് പോയി. വിരുന്നുവാഴി അന്തം വിട്ട് നിൽക്കുന്നു. ആ ഭാഗം ഗൗരവമായി പഠിച്ചാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. എന്താ കാര്യമെന്നറിയാവോ? ഇത്രയും നല്ല സാധനം എവിടെയായിരുന്നു ചോദിച്ചതിന്റെ അർത്ഥം, കുഞ്ഞെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന വീഞ്ഞ് സാധാരണ വീടുകളിൽ വിളമ്പുന്ന വീഞ്ഞല്ല. കാരണം ഇദ്ദേഹം വിരുന്നുവാഴിയാ, കാറ്ററിങ് നടത്തുന്നയാളാ. എല്ലാ ടൈപ്പ് വീഞ്ഞിന്റെയും ടേസ്റ്റ് അറിയാം. സ്തോത്രം. നാട് മുഴുവൻ നടന്ന് കാറ്ററിങ് നടത്തുന്നയാളാ. അതുകൊണ്ട് ഞാൻ കരുതുന്ന ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് വിരുന്നുവാഴി പകച്ചതിന്റെ അർത്ഥം ഇത് വീടുകളിൽ വിളമ്പുന്ന വീഞ്ഞല്ല, രാജാക്കന്മാരുടെ ഭക്ഷണമേശകളിൽ മാത്രം വിളമ്പുന്ന റോയൽ വൈന. ഇനി നിങ്ങൾ അതിനകത്ത് ദൂത് മനസ്സിലായോ? ആശേർ കുടുംബത്തിന്റെ പ്രശ്നം എന്താ? ഇവർ രാജകീയ സ്വാദുബോധനം കൊടുക്കുന്നവരാ, പക്ഷെ അവരുടെ പ്രശ്നം കൊടുക്കാനില്ലെന്നുള്ളതാ. എന്നാൽ മഹാരാജാവിന്റെ കരം ആ വീട്ടിൽ ചലിച്ചപ്പോൾ രാജകീയ സ്വാദുബോധനം തന്നെ ആ വീട്ടിൽ വിളമ്പി. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിനെ സേവിക്കാൻ ഇനി ആർക്കാ മടി? ഈ കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കാൻ ഇനി എന്തിനാ നീ പകച്ചു നിൽക്കുന്നത്? രാത്രി ഞാൻ ചില ദൈവമക്കളോടായി ഒരു ദൂത് പറയുകയാ, ഈ 2010 ദൈവം നിനക്ക് തരാൻ പോകുന്ന ചില മറുപടികൾ റോയൽ റിപ്ലൈ ആണെന്ന് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. തലകുനിച്ച് നടക്കേണ്ടി വരുമോ എന്ന് പകച്ചു നിന്ന കുടുംബത്തിൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. മഹത്വം മറിയക്കല്ല, മഹത്വം ശുശ്രൂഷക്കാർക്കല്ല, മഹത്വം വിരുന്നുവാഴിക്കല്ല, മഹത്വം സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട നിങ്ങളൊന്ന് നോക്കിക്കേ, പുറത്തു പറയാൻ പറ്റാത്ത വേദനയുമായി അകത്തളത്തിൽ ഒതുങ്ങി നിന്ന കുടുംബാംഗങ്ങൾ ഇപ്പൊ ചാടി പുറത്തേക്ക് വരികയാ. ഇനി അവർക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല, ഇനി അവർക്ക് ക്ഷീണിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം ദേശത്തെ തലകുനിച്ച് നടത്തേണ്ടതിന് പാരമ്പര്യം പരിശ്രമിച്ചെങ്കിൽ പാരമ്പര്യത്തിന് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ആ കുടുംബത്തിൽ ചെയ്തത് എന്റെ കർത്താവാ. ഓ ഹല്ലേലൂയ. സഹോദരി, ഇനി നീ പാരമ്പര്യത്തെ പിടിച്ചു നിൽക്കരുത്. നിന്റെ പ്രശ്നം വരുമ്പോൾ പാരമ്പര്യം മൗനമായി നിൽക്കും. എന്നാൽ എന്റെ കർത്താവോ നിന്റെ പ്രശ്നത്തിൽ മൗനമായി നിൽക്കുന്നവനല്ല, അവൻ നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കുന്നവനാ. ഇന്ന് രാത്രി എത്ര സഹോദരന്മാർക്ക് ആ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ആമേൻ. ഇന്നലെയോ മിനിങ്ങാന്നോ ഞാൻ കാണാതിരുന്ന ഒരു സത്യം ഇന്ന് രാത്രി വചനം വിഭജിച്ചു വന്നപ്പോ ഞാൻ കണ്ടു. ചിലരെ കണ്ണുനീര് തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. എനിക്കറിയാം ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊട്ടിട്ടുണ്ട്, ചില കുടുംബങ്ങളെ തൊട്ടിട്ടുണ്ട്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുക, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുക. ഇനി ഒറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു, വിശദീകരിക്കാതെ ഒറ്റ ചിന്ത കൂടെ. ആശേർ കുടുംബം രക്ഷപ്പെട്ടതിന്റെ കാരണം മനസ്സിലായോ? പുഷ്ടിയുള്ളത് കഴിക്കും എന്നുള്ളത് കൊണ്ടല്ല, രാജകീയ ഭോജനം കൊടുക്കും എന്നൊരു നല്ല പാരമ്പര്യം ഉള്ളത് കൊണ്ടല്ല ആ കുടുംബം രക്ഷപ്പെട്ടത്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആശേർ കുടുംബം രക്ഷപ്പെട്ടത് പാരമ്പര്യം കൊണ്ടല്ല, യേശു ആ വീട്ടിൽ കാലുകുത്തിയത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ കർത്താവിനെ സേവിക്കുന്ന ദൈവമൈതലെ, പാരമ്പര്യം നിന്റെ പ്രശ്നത്തിൽ മൗനമായി നിന്നപ്പോൾ കേറി ഇടപെട്ട നീ രക്ഷകനാ. നിന്റെ പ്രശ്നം കേറി കൈകാര്യം ചെയ്ത് വീണ്ടെടുപ്പുകാരനാ. ഓ ഹല്ലേലൂയ. എന്റെ കർത്താവിനാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ഓ ഹല്ലേലൂയ. ആമേൻ. മാറി മാറി കണ്ണുനീര് തുടച്ച സഹോദരി, ദൈവാത്മാവ് നിന്നോട് തന്നെ ഇടപെടുന്നത്. നീ അഭിമാനമുള്ളവളാകയാൽ പുറത്തു പറയാതെ മനുഷ്യർ കഴിക്കാൻ പറ്റാത്ത ചില കുരുക്കിനകത്ത് നിന്റെ മനസ്സ് വലഞ്ഞു നിൽക്കുന്നത് അഗ്നി ജ്വാലക്കത്തെ കണ്ണുള്ളവൻ കാണുന്നു. യേശു തന്റെ മഹത്വം നിന്റെ പ്രശ്നത്തിൽ മഹത്വപ്പെടുത്താൻ പോകുന്നു. യേശു തന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ മഹത്വപ്പെടുത്താൻ പോകുന്നു. അത് വിശ്വസിക്കാൻ കഴിയുമോ? നീ ചെയ്യേണ്ട ഏക കാര്യം ഇനി പാരമ്പര്യത്തിൽ പ്രശംസിച്ചു നിൽക്കാതെ യേശുവിന് വേണ്ടി ജീവിതമേൽപ്പിച്ചു കൊടുക്കൂയ. സഹോദര, ഇത് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. ആർക്കും പരിഹരിക്കാൻ പറ്റാതെ, ആർക്കും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാതെ വിഷണ്ണ ചിത്തരായി വിതുമ്പുന്ന ഹൃദയത്തോടെ നിന്ന കുടുംബത്തിൽ അത്ഭുതങ്ങളുടെ കർത്താവ്, സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ തന്റെ ബലമുള്ള കരം ചലിപ്പിച്ചപ്പോൾ കുനിഞ്ഞു നിന്ന കുടുംബനാഥൻ തല ഉയർത്തി നിന്നെങ്കില്, ലജ്ജിച്ചു പോകേണ്ടവർ തല ഉയർത്തി നിന്നെങ്കില് ദേശത്ത് നീ മാനിക്കപ്പെടാൻ പോകുകയാണ്. ഈ 2010 ഞാൻ മാനിക്കപ്പെടുന്ന വർഷമാണ്. എന്റെ തലമുറകളുടെ ഭാവി കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്ന വർഷമാണ്. എന്റെ ജോലി മേഖലകളിലെ തടസ്സങ്ങൾ നീങ്ങുന്ന വർഷമാണ്. അത് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ.